warahmatullahi wabarakatuh. Sakala lokeha lokeha mawa paripana karan avu hekarata sarva baladari Allah subhanahu wa ta'ala ta sielu pedanta himeva. Sarapnam karnavat salamnam shantiyat apinabinayata delavanayata imamul anbiya sayyidul atiyya khatamun nabiyyin Muhammad Mustafa Muhammad Mustafa sallallahu alaihi wasallam tumana vetaha etumage satya anugamikanmu sahaba varun tabiun varun sa tabi tabadabun sa kiamat dine dakwa ennavu sielu metibatun hata eti veva mulsana hammona ubasalaya jatiyan terapasale sabapati alhad mukri medrimani garu vidur baitumani a ആരാധിത ആരജാമുത്തഹി ഗൗരവണി ഉളമാവണി അണിക്കോ സംഭാവനീയ അമുത്തണി സഹോദർ ദേവബേനി മാകെ സഹോദര സഹോദരിയനെ ഒബന്നവട്ട മാകെ ഹർദയാംഗ സലാം സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ രാജ്യം തുമാനസാ അന്യാഗമിക്കാൻ മാതൃകാവേ ഒബ വതന കലപ് കേവിമിട ഒബ സമയം മാട്ടവസരായി ജാലിയാനം അന്തരമപാകന യാമദിനേത ഡെനുംനം ആലോകേൻ ഉള്ളോം ദീപ്തിമത്തല ഡെലവേമ ജാഗ്രാനടത ദീനുൽ ഇസ്ലാം ഹേ മഹത്താവകമ അപാഠമത പെൻവാത ജലഗതിമേ സിറ്റ ആധിപത്യ ദക്വ ഹേമാൻസേകിൻ മാപാട മകപേടിമട്ട കുതും നക്സലായതുമാനൻ അമൃത കല്യാണത്തെ എല്ലാം പ്രധാന വശം ജീവത്തിമേതി അന്യാഗമിക്കാൻ സമഗ്ര കെസേസ് ചെയ്യുന്നത് നക്സലായതുമാനൻ അന്യാഗമിക്കാൻ സമഗ അന്യാഗമിക്കാൻ സമഗ കിസി ദുഹാമന്ദാതി ബേദേകിന്തോ ജീവത്തുവ ഔൻ ആശ്രയ കിരിമേതി നക്സലായതുമാകെ ജീവത്തിമേ ഗുണിയ സുശേഷീവിനെ ഏ അപ്പേ ആഗമ ആതേര ഇസ്ലാമെ പിളികണ്ടത് പാസായി തവജ നമ ഓവേ ആകേത പിൽകുൾ ബരമി എന്നുമേ നർസലാലത്തു മാട്ട ബനമിഗിയായ നർസലാലത്തു മാ ഗമനാകേലി ഏ നർസലാലത്തു മാട്ട പലപ്പ ഉപകാരയുടെ മുതൽ ജീവന്റെ തെളിച്ചിനായ നമ നർസലാലത്തു മാ മുതൽ വേണ്ടത്ത മാ കിസിയത്ത ഉദമകളന ബവ പേസുവായ ഏ വിടെ മ കാന്താവ നർസലാലത്തു മാ യാമട്ട വേര എതുമാകേ നമോസ്കേനമേ നില്ലുവായ നർസലാലത്തുമാ ഒബ ഒബ ദേനെ മഗതി ഒബ ബെന്നെ കവരക്കത ഹേ ബുദ്ധരെ മമ യന്മേ പേസിയ നിങ്ങ കാന്താവ നർസലാലത്തുമാകവേ മേ ശേഷ ഗുണാകെ പ്രശംസ കൊട്ട സമവയില്ല ഇസ്ലാമ വിളഞ്ഞ കത്തേ യാഗുണയാണ് കർണവെങ്ങാനകള ആഗമ കുളയ ഗോത്രയ പാഠകന നോക്കള അനുഭവം നർസലാലത്തുമാ മെച്ചേ പ്രകാശ കലയ ഇന്നാമാവിട്ടു തമ്മിമ മകാരിമല്ല അഹ്ലാഖ്നം അലങ്കാരോത്യാദിയേത ുംവേ ഇക്കുറിച്ച് പിരിമാൻ യഥാദ്യന്റെ അപകീർമകരണമോ അൽഖുർആനെ സൂറബറ ആയ ദക്കി പണത്തെ മെതേതനാൻവേ ഇസ്ലാമേ കിതിമ വളകിടി മക്മവിത്ത് എത്തെന്ന് ദുർമാർഗ്യൻ സത്മാർഗ്യൻ പേരിലിയ സൂറത്തുൽ അന്നാ ആയ തകത്തി ആട്ടെ തവദ അല്ലാ നോളതേ അടാനാവായിട്ട് ഒബ ഗണനവദിന്ന ඔවුන්ගේ නොදුනුවකම නිසා පමණක් ඉක්මවා ඔවුන් අල්ලාට බැනවා දෙතියි. මං කියත් ඔබ එසේද කරන විට නොදුනුවකම පමණ ඉක්මවා අල්ලාට බැනවා දෙන්න. අල්ලා තාලා ශුද්ධ වූ අල් කුරානයේ ආගම ස්ථාන ගැන දැන් මෙසේ අපට මතක කර දෙයි. අල්ලා පවසයි, අල්ලා මිනිසුන්ගේ ඇත බොලවා ඇතමෙකු මේ මොහොලක් වේ නම් ඉරව දෙවියන් දෙව කතෝලික දෙවියන් දෙවස අල්ලාගේ නාමයෙන් සිදුවන්නේ ලැබෙන බොහෝ මස්ජිදයන් මේවා සුනිස් නිවන් ලැබෙන ඇත. සින දෙවි මොන සෝහාන නබිතරලා නන්දමාගේ කොළයෙන් අල්ලා තමයි නාය ගැලීමෙන් නාය තමගේ නාය ගැලවේ ජීවේය. මේ ජීවිතේ අපේ ප්‍රේදීවන්නේ නබිතරලා නන්දමා ඉරවන් තමග බොහෝ දුරට ගඩේ කරේති බවයි. මේ අවස්ථාවේදී පවා නබිතරලා නන්දමා බෝපන විය. නමුත් මේ මුද්දලයයි මුල්ලුවේද දීමට කියන දිනට පෙරයි. නමුත් නබිතරලා නන්දමා උමර නන්දමා පවා මෙම මුදල් ගෙවා දෙන්නේය. නබිතරලා බබතන අවස්ථාවේදී එතුමාගේ සත්කේ තිබුණු පිළිය යුද්ධයට භාවිත කරන යකඩ වස්ත්‍රය යුදවගල උගස්සී ගත්තකදී මේවා සමග රජය බල ආකාරය මෙන් අපිට පැහැදිලි වේ. නබිතරලා තුමා මේ කෙසේ වෙතත් අපි අපේ යාගුණය අල්ලාගෙන පමණ කලාකාරයන් මේ බෙදුවේ. මේ ලංකාවේ වැඩි ලංකාවේ තත්ත්වයට පමණක් නොව කියාමත් දිනයේදී කුමාර එම්මතේ වශයෙන් අල්ලාගේ ත්‍ෘප්තිය මානසිකව යුද්ධ බව දෙල්දෙල ගිල්ලක් ඇති යුතුයි.